നരരൂപമെടുത്ത് ഭൂമിയിൽ പെരുമാറിയെടുത്ത കാമധേനുവും പരമാത്ഭുത ദാന ദേവത തരുവോ ഈ അനുകമ്പയാണ് പറഞ്ഞു. ഇവിടെ എന്താണ് ഈ അനുകമ്പയാണ്ടവൻ? അനുകമ്പ ഉള്ളവനായ ഈ ഗുരു കൽപ്പവൃക്ഷമാണോ അതോ കാമധേനുവാണോ എന്ന് ചോദിക്കുന്നു. അതാണ് ഇവിടെ സന്ദേഹിക്കുന്നത്. കൽപ്പവൃക്ഷമാണോ കാമധേനുവാണോ എന്ന് ചോദിച്ചാൽ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഗുരു കൽപ്പവൃക്ഷമാണ് കാമധേനുവാണ് എന്നാണ് ഈ പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൽപ്പവൃക്ഷത്തെ പോലെ ഉള്ള എല്ലാ ഗുണങ്ങളും ഉള്ള ആളാണ്, അതുപോലെ കാമധേനുവിനെ പോലെയുള്ള എല്ലാ ഗുണങ്ങളും. കാമധേനു എന്ന് പറയുന്നത് ഗോലോകമുണ്ട്, സ്വർഗത്തിൽ തന്നെ ഗോലോകമുണ്ട്. അവിടുത്തെ ഒരു ഗോദേവതയാണ് കാമധേനു എന്ന് പറയുന്നത്. പുരാണങ്ങളിൽ പറയുന്നതാണ്, പുരാണങ്ങളിൽ പലതരത്തിലുള്ള കാമധേനുകളെ കുറിച്ചൊക്കെ പറയുന്നു. പുരാണം അനുസരിച്ച് ഈ കാമധേനു എന്ന് പറയുന്ന ആ പശുവിന്റെ സന്തതികളാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ പശുക്കൾ. എല്ലാ ജീവജാലങ്ങളും അതിന്റെ സന്തതി എന്ന് പറയുന്നുണ്ട്, അങ്ങനെയും പറയുന്നു. പ്രജാപതിയുടെ മകളാണ് കാമധേനു എന്ന് പറയുന്നത്. ഈ കാമധേനു ആണോ എന്ന് ചോദിക്കും. കാരണം എന്താണ്? കാമധേനു എന്ന് പറയുന്ന ഒരു പശുവാണ്, പക്ഷെ സാധാരണ പശുക്കളിൽ നിന്ന് പാലാണ് കറന്നെടുക്കുന്നത്. പിന്നെ അതിൽ നിന്ന് നെയ്യും തൈരും ഓരോ ഉണ്ടാക്കിയെടുക്കാം. കാമധേനു അങ്ങനെയല്ല, കാമധേനു നിന്ന് എന്ത് വേണോ കറന്നെടുക്കാം, അത് കൈവശമുള്ള ഒരാണ്. വസിഷ്ഠന്റെ കയ്യിൽ ഒരു കാമധേനു ഉണ്ടായിരുന്നു. വിശ്വാമിത്രൻ വേട്ടയ്ക്ക് പോയി, കാട്ടിൽ വലിയ സൈന്യത്തെ കൂട്ടിയാണ്. അവിടെ ചെന്ന് നടന്ന് വലഞ്ഞ് ക്ഷീണിച്ച് വസിഷ്ഠന്റെ ആശ്രമത്തിൽ ചെന്ന് പറ്റി. രാജാവും സൈന്യങ്ങളൊക്കെ വന്നു. ഉടനെ വസിഷ്ഠൻ കാമധേനുവിനോട് പറഞ്ഞു, ഇവർക്ക് വേണ്ടതെല്ലാം കൊടുക്കണം. ഉടനെ അവർക്ക് വേണ്ട വിഭവ സമൃദ്ധമായൊരു സദ്യ കാമധേനു നിമിഷം കൊണ്ട് ഒരുക്കി കൊടുത്തു. അതെല്ലാം കാമധേനുവിൽ നിന്ന് വസിഷ്ഠൻ കറന്നെടുത്തുവെന്ന് സങ്കല്പിക്കാം. വിശ്വാമിത്രന് വലിയ ആശ്ചര്യമായി. കാരണം നിമിഷങ്ങൾ കൊണ്ട് എല്ലാവർക്കും വേണ്ട ഭക്ഷണവും പാനീയങ്ങളും എല്ലാം ഒരു പശു നിന്ന് വസിഷ്ഠന്റെ ആജ്ഞ അനുസരിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥന അനുസരിച്ച് കിട്ടിയെന്നറിഞ്ഞു. വിശ്വാമിത്രന് ഒരാഗ്രഹം ഈ പശുവിനെ കൂടെ കൊണ്ടുപോയാൽ എന്താ പ്രകാരത്തിൽ രാജ്യത്തിന് വേണ്ട എല്ലാ ഇതിൽ നിന്ന് കിട്ടും. വസിഷ്ഠനോട് ചോദിച്ചു, വസിഷ്ഠൻ പറഞ്ഞു സാധ്യം നടക്കില്ല, ഈ പശുവിന് ഒരു കാരണവശാലും ഞാൻ കൊടുക്കത്തില്ല. അപ്പോ വിശ്വാമിത്രന് ദേഷ്യം വന്നു, കടന്മാരോട് പറഞ്ഞു എന്നെ പിടിച്ചു കെട്ടാൻ പറഞ്ഞു കൊണ്ടു. ഒരു പിടിച്ചു കെട്ടാൻ ചെന്നപ്പോ എന്താണ്? അപ്പോ അതിൽ നിന്ന് വന്നത് ദിവ്യാസ്ത്രങ്ങളാണ്. പിടിച്ചു കെട്ടാൻ നിന്നവരെല്ലാം കൊന്നുകളാണ്. അസ്ത്രങ്ങൾ, കമ്പും മില്ലും കുന്തവും ഒക്കെയാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ കാമധേനുവിൽ നിന്ന് എന്തും കിട്ടും, പ്രാർത്ഥിക്കുന്നവർക്ക് എന്തും കൊടുക്കും കാമധേനു. അതാണ് കാമധേനുവിന്റെ പ്രത്യേകത. അപ്പോ ഈ ഗോലോകത്തിലെ കാമധേനു മനുഷ്യരൂപത്തിൽ വന്നതാണോ ഈ അനുകമ്പ വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. കാമധേനു എന്ന് പറയുന്നത് പശുവാണ്, മനുഷ്യരൂപത്തിൽ ഭൂമിയെ വന്നിരിക്കുന്നു, അതാണ് ഇതങ്ങളത്തെ ചോദ്യം. ഇവിടെ വേറെ ഒരാളെയും കുറിച്ചല്ല പറയുന്നത്, വേറൊരാളെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം എന്ത് വേണോ കറന്നെടുക്കാൻ പറ്റിയ ഒരാൾ എന്ന് പറയുന്നത് കാമധേനുവാണ്. ആ കാമധേനു മനുഷ്യരൂപത്തിൽ വന്നതാണ് ഗുരു എന്ന് പറഞ്ഞാൽ, ഗുരുവിനെ ആശ്രയിച്ചാൽ എന്തും ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ പറയുന്നത്. കാമധേനു പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്ന് പൊങ്ങി വന്നു എന്നും പറയുന്നുണ്ട്. കാരണം പല അമൂല്യ വസ്തുക്കളും പാലാഴി കടഞ്ഞപ്പോൾ കിട്ടി. അതിലൊന്നാണ് കൽപ്പവൃക്ഷം അടുത്ത് പറയുന്നത്. കൽപ്പവൃക്ഷത്തിന്റെ പ്രത്യേകതാണ് സ്വർഗത്തിലെ ഒരു വൃക്ഷമാണ്. സ്വർഗത്തിലെ ആ വൃക്ഷം കൽപ്പവൃക്ഷം അവിടെ നിൽക്കുന്നു. ആര് അതിന്റെ ചുവട്ടിൽ ചെന്ന് എന്ത് ആഗ്രഹിച്ചാലും അപ്പം കിട്ടും. അവിടെ പാലോ തേനോ പണമോ പൊന്നോ എന്താഗ്രഹിച്ചാലും കിട്ടും. അപ്പൊ സ്വർഗത്ത് ചെല്ലുന്നവർക്ക് ഒന്നിനും ഒരു കാര്യത്തിനും ബുദ്ധിമുട്ട്. അവരാഗ്രഹിച്ചാൽ മതി, കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് ആഗ്രഹിച്ചാൽ മതി. ആ കൽപ്പവൃക്ഷമാണോ ഗുരു എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇപ്പൊ രണ്ടിലും പറയുന്നത് എന്താണോ, ഈ ഭക്തന്മാരുടെ പ്രാർത്ഥനകൾ കേട്ട് അതിനനുസരിച്ച് ഫലം കൊടുക്കുന്ന ഒരാള് അതാണ് ഗുരു എന്നാണ് ഇവിടെ പറയുന്നത് നേരിട്ട്. ഇപ്പൊ ഒരു വളരെ അധികം മഹത്വമുള്ള, ദിവ്യത്വമുള്ള, അത്ഭുത ശക്തിയുള്ള ഒരാളായിട്ട് കണ്ടുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, വർണ്ണിക്കുന്നത് ഗുരുവിന്. ഇത് ഗുരുവിന്റെ ഗുരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എഴുതിയാണ്. അപ്പോ അന്ന് ഗുരുവിനെ അങ്ങനെയാണ് എല്ലാവരും ആശ്രയിച്ചത്. അതാണ് കുമാരനാശൻ എഴുതിയത്, നീയല്ലോ പരദൈവം എന്ന് ആശാൻ എഴുതി. അങ്ങനെയാണ് അപ്പോൾ പ്രാർത്ഥിക്കുന്നവർ, സമീപിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും കൊടുക്കാൻ ഉള്ള ദിവ്യമായ ശക്തിയുള്ള ഒരാൾ. അതിന് ഉദാഹരണമായിട്ട് രണ്ട് കാര്യങ്ങളെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, കൽപ്പവൃക്ഷവും കാമധേനു. അഭീഷ്ടമായ എന്ന് വെച്ചാൽ ഒരാൾ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്ന വരങ്ങളെ നൽകുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ആണ് ഈ പറയുന്നത്. അതാണ് കാമധേനുവാണോ കൽപ്പവൃക്ഷമാണോ എന്നിങ്ങനെ സന്ദേഹിക്കുന്നു. ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് എന്നുള്ള അർത്ഥത്തിലാണോ, അല്ലെങ്കിൽ അതിന് തുല്യമാണ്. കാമധേനു എങ്ങനെ ഈ മനുഷ്യരുടെ ഇടയിൽ വന്ന് ജനിച്ചാൽ എങ്ങനെയായിരിക്കും, അതാണ് ഗുരു. കൽപ്പവൃക്ഷം ഭൂമിയിൽ വന്നാൽ എങ്ങനെയായിരിക്കും, അതാണ് ഗുരു എന്നാണ് പറയുന്നത്. അവിടെ ഗുരു എന്ന് പറയുന്നില്ല, അനുകമ്പയുള്ളവൻ എന്ന് പറയുന്നു. അനുകമ്പയുള്ളവൻ എന്ന് പറയുന്നത് ഗുരുവാണ്. അവിടെ അനുകമ്പയാണ്ടവൻ എന്നെന്താ പ്രത്യേകം പറയാൻ കാരണം, കാരണം ഇതൊക്കെ ആൾക്കാരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നത് അവരോടുള്ള അനുകമ്പ കൊണ്ടാണ്. അവരുള്ള അൻപ അനുകമ്പ മൂന്നിനും പേരുള്ള ഒന്നാണ്. അനുകമ്പ എന്ന് വെച്ചാൽ സ്നേഹം. അവരോടുള്ള സ്നേഹം കൊണ്ടാണ് അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നത്. അത് അവരുടെ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുന്ന ഒരു ഗുരു എന്നാണ് ഈ പറയുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കി ഗുരു ജീവിച്ചിരിക്കുമ്പോൾ പ്രത്യക്ഷമായി ഇങ്ങനെ ജനങ്ങൾക്കെല്ലാം എല്ലാ തരത്തിലുമുള്ള അനുഗ്രഹം കൊടുത്ത് ജീവിച്ച വേറെ ആരാന്നുള്ളത് വേറെ ആരും ഇപ്പൊ പിന്നെ ഈ പറയുന്ന ഗുരുവിനല്ല വേറെ ആരെന്ന് ഇങ്ങനെ പറയാൻ പറ്റും. വേറെ ആള് വേണ്ടേ? അന്ന് വേറെ ഗുരുക്കന്മാരുണ്ടായിരുന്നു, സിദ്ധപുരുഷന്മാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സമൂഹത്തിന് വേണ്ടി ഇങ്ങനെ അവരുടെ നന്മയ്ക്ക് വേണ്ടി അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സമൂഹത്തിന് വേണ്ടി ജീവിച്ച ഒരാൾ വേറെ ആരാണ്? ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. ഇത് വളരെ സ്പഷ്ടമാണ്. അത് കാമധേനുവിനെ പോലെയും കൽപ്പവൃക്ഷത്തെ പോലെയും ഇവിടെ പ്രവർത്തിച്ച ഒരാൾ ഗുരുവല്ല വേറെ ആരും. വേറെ ആരെ കുറിച്ച് എഴുതാൻ? ഈ അനുകമ്പയാളുടെവനെന്നാണ് പ്രത്യക്ഷമായി ഒരാൾ കണ്ടുകൊണ്ട്. ഈ നിൽക്കുന്നവനെന്ന് പറഞ്ഞു എഴുതിയാളുടെ മുമ്പ് വഹിക്കുന്ന ആളാണ്. വേറെ ആര്? ഗുരുവാണ് എഴുതുന്നതെങ്കിൽ അങ്ങനെ വേറെ ആണ് കണ്ടിട്ട് എഴുതണം. അങ്ങനെ എഴുതാൻ അന്ന് വേറെ ആരും ഇതുപോലെ സമൂഹത്തിന്റെ മധ്യത്തിൽ നിന്ന് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളന്ന് വേറെ ആരും ഉണ്ടായിരുന്നു. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചവരാണ്. അപ്പൊ പിന്നെ അത് ഗുരു എന്നല്ല വേറെ ആരും പറയാൻ പറ്റും. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇവരെ പോലെ എല്ലാം ഉള്ള മഹത്വമുള്ള അവരിലെല്ലാം ഓരോ മഹത്വം കൽപ്പിച്ചിട്ട് അതുപോലെയുള്ള മഹത്വമുള്ള ഒരു ആളാണ് ഈ അനുകമ്പയാളുടെവൻ. ഈ നിൽക്കുന്നവനെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? മുമ്പിൽ നിൽക്കുന്ന ഒരാളെ കുറിച്ച് തന്നെ എങ്ങനെ പറയാൻ പറ്റും? എഴുതുന്ന കാലത്തുണ്ടായിരുന്ന ഒരാളെ കുറിച്ച് തന്നെ എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ ഇവൻ ഇയാൾ എന്നൊക്കെ പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ദർശനത്തെ കുറിച്ച് നമുക്ക് അതല്ല പറയുന്നുണ്ട്. ഇപ്പൊ അനുകമ്പയെ കുറിച്ചാ പറയുന്നത്. അനുകമ്പ സ്നേഹം, ഗുരുവിന്റെ സ്നേഹം, അതിനെ കുറിച്ച് അവിടെ പറയുന്നു. ദർശനത്തെ കുറിച്ച് സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചാ പറയുന്നത്. എന്നാണ് പറയുന്നത്. അതാണ് എഴുതിയാണ് പറയുന്നത്. അത് തന്നെ ഈ പറയുന്ന എല്ലാ മഹത്വങ്ങളും അടങ്ങിയ ഒരാളായി കണ്ടുകൊണ്ട് ഗുരുവിനെ സ്തുതിക്കുന്നു. അപ്പൊ ഇവിടെ ഗുരുവല്ലാതെ വേറൊരാളെ അങ്ങനെ സ്തുതിക്കാനില്ല. ഉണ്ടെങ്കിൽ നമുക്ക് പറയാം അന്ന് ആ കാലത്ത് അങ്ങനെ ഒരാളില്ല. പിന്നെ ഇവിടെ ഗുരു എന്ന് തന്നെ പറയുന്നു. അന്ന് ഗുരു എന്നറിയപ്പെട്ടിരുന്നു വേറെ ആരും. ഗുരു എന്ന് പറയുന്നു ഒരാള് ആണെന്നറിയപ്പെട്ടു. ഗുരു ഈ അനുകമ്പയെ കുറിച്ചാണ് ഗുരു മറ്റുള്ളവരെ ഉപദേശിക്കുന്നത്. അതിനെ കാരുണ്യമെന്നോ സ്നേഹമെന്നോ ഒക്കെ പറയാം. അതാണ് ഗുരു എല്ലാവരും ഉപദേശിക്കുന്നത്. അത് ഓരോരോരോ ഉപമകളിലൂടെ ഇങ്ങനെ വിശദീകരിക്കുക. അത് എത്ര വർണ്ണിച്ചാലും തീരത്തില്ല. ഈ കവിക്ക് അത് എത്ര വർണ്ണിച്ചാലും തീരത്തില്ല. ഗുരുവിന്റെ മഹത്വത്തെ എത്ര പറഞ്ഞാലും തീരത്തില്ല. അത് ഇന്നത്തെ ചുറ്റുപാടിൽ നമുക്കത് പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അന്നത്തെ ചുറ്റുപാടുകളിലാണ് ഇതിന് കൂടുതലും ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അന്ന് ഗുരു പ്രവർത്തിക്കുന്ന ആ മനുഷ്യർ ഇന്ന് പിന്നെ ഇന്നത്തെ മനുഷ്യരെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യമുള്ള മനുഷ്യൻ. അന്നത്തെ മനുഷ്യരെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം ഇല്ലാത്ത മനുഷ്യരാണ്. അത് ഇന്നുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഭരണഘടന നിലവിൽ വന്നു, എല്ലാവരും പൗരന്മാരായി, പൗരന്മാരെല്ലാവരും നിയമത്തിന്റെ തമ്മിൽ തുല്യരാണ്, ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇന്നത്തെ സമൂഹം. അന്നാണെങ്കിലോ രാജാവിൻ്റെ കീഴിലുള്ള പ്രജകളാണ്, അവർക്ക് സ്വാതന്ത്ര്യമില്ല. പിന്നെ ഇന്നത്തെ മനുഷ്യർ സ്വാതന്ത്ര്യനാണ്, പക്ഷെ അവർ അടിമകളല്ല. അന്ന് ഈ ജനങ്ങൾ തന്നെ അടിമകളായിരുന്നു, അടിച്ചമർത്തപ്പെട്ട അടിമകളായിരുന്നു. അന്നത്തെ നിയമങ്ങൾ അനുസരിച്ച്, അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി അനുസരിച്ച് അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഇടയിലാണ് ഗുരു ഇറങ്ങി പ്രവർത്തിക്കുന്നത്. ഇന്നുള്ളവർക്കത് മനസ്സിലാകത്തില്ല. അങ്ങനെയുള്ള അതിന് അവശ്യത എന്ന് പറയുന്നത് പലതരത്തിലുള്ള അവകാശങ്ങൾക്ക് പോലും അവശത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. അത് ഇന്നുള്ളവർക്ക് എങ്ങനെ മനസ്സിലാകും? ഇന്നുള്ള എല്ലാ മനുഷ്യരും സ്വതന്ത്ര ഭാരതത്തിൽ ജനിച്ചവരാണ്. 99% അവർക്കത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. എല്ലാവരും മുമ്പ് ജനിച്ചവര് തന്നെ ഒരുപാട് മാറി വന്ന ഒരു കാലത്തിൽ ജനിച്ചവരാണ്. ഒന്നുമില്ലെങ്കിലും സ്വാതന്ത്ര്യം എന്നൊക്കെ കേട്ടിട്ടുള്ള ഒരു കാലത്ത് ജനിച്ചവരാണ്. പക്ഷെ അന്ന് ഗുരു ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുമ്പോൾ ചുറ്റുമുള്ള സമൂഹം എന്ന് പറയുന്നത് അടിമകളാണ്, സാമൂഹികമായി അടിമകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് അവകാശങ്ങളില്ല, അവസരങ്ങളില്ല, സ്വാതന്ത്ര്യമില്ല, എല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. അതൊന്നും നേടിയെടുക്കാനും പറ്റത്തില്ല. കാരണം അന്നത്തെ നിയമങ്ങളും വ്യവസ്ഥകളും എല്ലാം ഇതിനൊക്കെ എതിരാണ്. ഇന്നുള്ള മനുഷ്യനെ സങ്കല്പിക്കാനും പറ്റത്തില്ല. സമ്പത്തോ അറിവോ ഒന്നും ഒരാൾക്ക് സ്വാതന്ത്ര്യം പോലെ ആർജിക്കാൻ പറ്റത്തില്ല, സമ്പാദിക്കാൻ പറ്റത്തില്ല. വിദ്യാഭ്യാസം ഇപ്പൊ അവിടെയൊക്കെ തടസ്സങ്ങൾ വരും പലതരത്തിലുള്ള. അപ്പോ പൂർണമായും അസമത്വം നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആ അസമത്വത്തിന്റെ ദുരന്തഫലം അതനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിനോടാണ് ഇടയിൽ നിന്നാണ് ഗുരു പ്രവർത്തിക്കുന്നത്. അപ്പൊ അവർക്കെന്താണ്, ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു, ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു. ആ സമൂഹം മൊത്തത്തിൽ അന്ന് ഇതെല്ലാം ഗുരുവിലൂടെ സാധിക്കാമെന്നാണ് അവർ വിശ്വസിച്ചത്. മൊത്തം ഈ അവശത അനുഭവിച്ച സമൂഹം അവര് ഏക ആശ്രയമായി കണ്ടത് ഗുരുവിനെയാണ്. അതിന് പരിഹാരമായി ഒരു ഗുരുവിനെ ഉണ്ടത്. അപ്പോ അതിന് ഗുരു എന്ത് ചെയ്തു? ഈ അവശതകളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ട അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങളിലാണ് ഗുരു ഏർപ്പെട്ടത്. കേവലം എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിച്ച് ആൾക്കാരെയൊക്കെ രക്ഷിക്കുകയല്ല, അതൊക്കെ വ്യക്തിപരമായി ഓരോരോ വ്യക്തികൾക്കുണ്ടായ ഇതാണ്. അങ്ങനെ വ്യക്തിപരമായ ആൾക്കാർക്ക് അത്ഭുതങ്ങൾ കാണിക്കുന്ന ആൾക്കാരൊന്നും ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് സമൂഹത്തെ മുഴുവൻ ഉദ്ധരിക്കാതുകൊണ്ടൊന്നും പറ്റത്തില്ല. അപ്പോൾ ഗുരു എന്താ ചെയ്തത്? അടിസ്ഥാനപരമായി കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങി അടിസ്ഥാന തലത്തിൽ നിന്ന് തന്നെ പ്രവർത്തിച്ചു. അടിസ്ഥാന തലത്തിൽ നിന്ന് പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ ഈ ജനങ്ങളെയൊക്കെ സംഘടിപ്പിച്ച് അവർക്ക് വിദ്യാഭ്യാസത്തിനും അതിലൂടെ ഏറ്റവും പ്രധാനമായി അന്ന് സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ അന്നത്തെ ഈ വ്യവസ്ഥിതി എന്ന് പറയുന്നത് മനുഷ്യ അന്തസ്സിനൊരു വിലയും കൽപ്പിച്ചില്ല. മനുഷ്യൻ്റെ ഒരു അന്തസ്സുണ്ട്, ഒരു ജീവി എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു മനുഷ്യ അന്തസ്സിന് ഒരു വില കൽപ്പിക്കാത്ത ഒരു സമൂഹം വരുന്നത്, അതാണ് തുണി കൊടുക്കാൻ പാടില്ല, റോഡിൽ നടക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഒരു ഭാഗത്ത് ഇത്തരം നിയമങ്ങളൊക്കെ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം, മറ്റൊന്ന് ഇതൊക്കെ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വേറെ വിഭാഗം. അപ്പോൾ ഇതൊക്കെ അവസാനിപ്പിക്കുന്നതിന് എന്താ ചെയ്യേണ്ടത്? അവിടെയാണ് ഗുരു നേതൃത്വം കൊടുക്കുന്നത്. ഗുരുവിന്റെ നേതൃത്വം അവിടെ വന്നു. അതാണ് ഗുരു അടിത്തട്ടിൽ പ്രവർത്തിച്ചത്. അപ്പോൾ ആ മനുഷ്യ അന്തസ്സിനെ വീണ്ടെടുക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഗുരു മുഴുകിയത്. അപ്പോൾ എന്താണ്, എന്തൊക്കെയാണോ ഒരു സമൂഹത്തിന് നഷ്ടപ്പെട്ടത് അതെല്ലാം ഗുരുവിലൂടെ തിരിച്ചു പിടിക്കാമെന്ന് ആ സമൂഹം മുഴുവൻ ആഗ്രഹിച്ചു. അതാണ് കൊണ്ട് പറയുന്നത് കാമധേനുവിനെ പോലെയും കൽപ്പവൃക്ഷത്തെപ്പോലെയും ആഗ്രഹിക്കുന്ന എന്തും കൊടുക്കുന്ന ഒരാളായിട്ട്. ജനങ്ങളുടെ അന്നത്തെ ആഗ്രഹം എന്താണ്? അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങൾ ധന്യരാക്കും, നീ ഇന്ന് തന്നെ ഞങ്ങൾക്ക് തന്നു. അപ്പൊ അന്നവസ്ത്രാദികളായിരുന്നു അന്ന്, അതുപോലെ ഒന്ന് പ്രയാസമായിരുന്നു സാമാന്യ ജനങ്ങൾക്ക്. ഈ അവശത അനുഭവിക്കുന്നവർക്ക് അന്നവസ്ത്രാദികൾ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു. ഇന്നത്തെ കാലത്താണെങ്കിൽ അതിന് വലിയ പ്രസക്തിയില്ല. ഇന്നിപ്പോ ആൾക്കാരുടെ സമ്പത്തുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പണം ഉണ്ടാക്കാം, അവിടെ കയറി തടയാനൊരുത്തനുണ്ട്. പണ്ടത്തെ പോലെ സാമൂഹികമായി തടയാനാരുമില്ല. പിന്നെ ഒരുത്തന് ലാഭനഷ്ടങ്ങൾ സംഭവിക്കാം, കടമത്സരങ്ങളുണ്ടാകും. അത് അന്നത്തെ എന്താണോ സാമൂഹികമായി സംഭവിക്കുന്ന കാര്യങ്ങളല്ല, ജയപരാജയങ്ങളൊക്കെ എന്ത് സംഭവിക്കും? ഇന്ന് ജനങ്ങൾക്ക് അതൊക്കെ ഉള്ളു പ്രശ്നം. ഇന്നെന്താണ്, ഒരാൾക്കൊരു ബിസിനസ് തുടങ്ങണം, തുടങ്ങുമ്പോൾ സമാധി വന്ന് ഒരു പൂജ നടത്തി പോവുക, അത്രയേ ഉള്ളൂ. പണ്ടങ്ങനെയല്ല, പണ്ട് ഇതിൻ്റെയൊക്കെ അവസരങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ്. അപ്പോൾ പൂജ നടത്തിയിട്ട് അവസരം ഉണ്ടാക്കാൻ പറ്റില്ല, അത് സാമൂഹ്യമായ പ്രവർത്തനങ്ങളിലൂടെ പറ്റും. അപ്പോൾ ഇതിനെല്ലാം പരിഹാരമായിട്ട് അന്നുള്ള ജനങ്ങൾ കണ്ടത് ആരെയാണ്? ഗുരുവിനെയാണ്. അതാണ് ആശം പറഞ്ഞ ആഹ ബഹുലക്ഷം ജനം അങ്ങേ തിരുനാമ വ്യാഹാര ബലത്താൽ വിജയിപ്പോ. ഇതൊക്കെ ശരിക്കും അനുഭവിച്ച് അറിഞ്ഞെഴുതിയാണ് കുമാരനാശൻ, ശരിക്കും മനസ്സിലാക്കിയാണ്. കാരണം കുമാരനാശൻ എത്രയോ കാലം ഈ സംഘടനാ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ട് ശരിക്കും പ്രശ്നങ്ങളൊക്കെ നേരിട്ട് അറിഞ്ഞയാളാണ്. അപ്പൊ ജനങ്ങൾക്ക് അന്ന് ഗുരു എന്ന് പറയുന്നത് എന്താണ്? ഒരു കാമധേനുവും കൽപ്പതിരുവും ഒക്കെ ആയിരുന്നു. അപ്പൊ ഗുരുവിനെ ആശ്രയിക്കാതെ വേറെ വഴിയില്ല ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹരിക്കുക. അതായത് ഒരു ചെറിയ സംഭവമായിട്ട് എന്താണ്, ഒരാളൊരു വയറ്റുവേദന ആയിട്ട് വന്ന് ഗുരുദേവനൊരു പച്ചര എടുത്ത് കൊടുത്ത് ഉടനെ വേദന മാറി, അങ്ങനെയുള്ളൊരു വിഷയമല്ല. അങ്ങനെ എത്ര പേരുടെ വയറ്റുവേദന മാറ്റാൻ പറ്റും? അടുത്ത് വരുന്നവരുടെയല്ലേ മാറ്റാൻ പറ്റും, കാണുന്നവരുടെ എന്തേ മാറ്റാൻ പറ്റും? അതുകൊണ്ട് സമൂഹത്തിന്റെ പ്രശ്നം മാറും. അങ്ങനെ തന്നെ അതിനെ മനസ്സിലാക്കേണ്ടത്. സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ അടിസ്ഥാനപരമായി തന്നെ മാറ്റുന്നതിന് വേണ്ടി പ്രവർത്തിച്ചപ്പോഴാണ് എന്താണ് ആശാൻ പറഞ്ഞത്, ബഹുലക്ഷം ജനം അങ്ങേ തിരുനാമ വ്യാഹാര ബലത്താൽ ജയിപ്പിക്കുന്നു. ഒരുപാട് കഷ്ടതയും വേദനയും ഒക്കെ അനുഭവിച്ച ഒരു ജനത്തിന്റെ ഇടയ്ക്ക് നിന്നെഴുതിയാണ്. പക്ഷെ ഇന്നുള്ളവർക്ക് അത് മനസ്സിലാകത്തില്ല. ഇന്നവർ വിചാരിക്കുന്നത് എന്താണ്, ഇന്നുള്ള ജനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗുരുപൂജയോ ഒരു പുഷ്പാഞ്ജലിയോ എഴുതിയാ പ്രസാദിക്കുന്ന ഗുരുവാണ്. അത്ര ഇന്നത്തെ ജനങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റൂ, ഈ പഴയ കാര്യം അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ചെറിയ സംഗതിയല്ല ഇത്. അങ്ങനെയാണെങ്കിൽ ഗുരുവിന്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ഇവിടെ നാട്ടിൽ നിന്ന് നിറയെ അമ്പലങ്ങളും ശിവനും വിഷ്ണുവും അവിടെ ഭാര്യമാരും മക്കളും ഒക്കെ ദൈവങ്ങളാണ് അല്ലേ. ഇത്രയും ദൈവങ്ങളുള്ള നാട്ടിൽ വേറെ ഒരു ദൈവത്തിന്റെ അഡീഷണൽ ദൈവത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഈ ദൈവങ്ങളോടൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഈ ജനങ്ങളെല്ലാം ഈ ദൈവങ്ങളോടൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് ഒരു കാര്യവും നടന്നിട്ടില്ല. ഉണ്ടോ മുക്കിന് മുക്കിന് കാളിയും കൂളിയും എല്ലാം ഉണ്ടായിരുന്നു. ഒത്തിരി ദൈവങ്ങളുണ്ട്. ദൈവരൊക്കെ ഈ കഷ്ടപ്പാടുകൾ അനുഭവിച്ച് എന്താണ് നൂറ്റാണ്ടുകൾ ഈ കഷ്ടപ്പാട് അനുഭവിച്ചപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന എന്താണ്, ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ല. ഈ ആരെങ്കിലും ദൈവം ഇടപെട്ട എന്തെങ്കിലും ഒരു ഗുണം ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവരുടെ മനുഷ്യ അന്തസ് വീണ്ടെടുക്കുക, അവരുടെ അവകാശങ്ങൾ, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ്, അവരുടെ അവസരങ്ങൾ. ഇത് എന്തെങ്കിലും പരിഹരിക്കാൻ ഈ ദൈവങ്ങൾക്ക് എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഗുരുവിന്റെ ആവശ്യമില്ലായിരുന്നു. അപ്പൊ അത് ദൈവങ്ങൾ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ദൈവങ്ങളെ കൊണ്ട് നടന്നിരുന്നെങ്കിൽ ഈ തീരെ അവസരായ മനുഷ്യർ അവർക്ക് കഷ്ടപ്പാട് വരുമ്പോൾ എല്ലാവരും എന്താ ചെയ്യുന്നത്, ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കും. ഇതാണ് എല്ലാവരും ചെയ്യുന്നത്. അതിനെന്ത് ഫലമുണ്ടായെന്നുള്ളതാണ്, എന്തെങ്കിലും ഫലമുണ്ടായിട്ടുണ്ട്. ഈ ജനങ്ങളുടെ അവശതകൾ ഏതെങ്കിലും ദൈവം പരിചയമില്ല, ശിവനോ വിഷ്ണുവോ കൃഷ്ണനോ ആരെങ്കിലും പരിഹരിച്ച അങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അവരാരും ഒന്നും ചെയ്തില്ല. അതൊക്കെ ഈ കണ്ണും മൂക്കും ഇല്ലാത്ത ദൈവങ്ങളാണ്, കൽദൈവങ്ങളാണ്. അവരെന്ത് ചെയ്യാൻ, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് എന്താണ് കൽപ്പവൃക്ഷത്തെ പോലെയോ കാമധേനുവിലേക്ക് പോലെ ഒരു മനുഷ്യൻ വരുന്നു. അപ്പോഴാണൊരു മനുഷ്യൻ വരുന്നത്. ഇത് ഗുരുവിനെ നിങ്ങൾ ദൈവമാക്കി കഴിഞ്ഞാൽ ഈ മറ്റ് ദൈവ ഫാമിലി പോലെ ആയിപ്പോ, ഉപയോഗമില്ലാത്തതായിപ്പോ. അവർക്ക് ആ ദൈവങ്ങൾ വിചാരിച്ചിട്ട് എന്തെങ്കിലും കൂടെ പരിഹാരമുണ്ടോ? യാതൊന്നും ചിന്തിക്കില്ല. ഇത്രയും മനുഷ്യരുടെ അവശതകൾക്ക് ഈ ദൈവങ്ങൾ എന്തെങ്കിലും പരിഹാരം കിട്ടും? അപ്പോ എന്താണ്, അതിനൊരു മനുഷ്യൻ തന്നെ വേണ്ടി വന്നു. അപ്പൊ ആ മനുഷ്യൻ എങ്ങനെ പ്രവർത്തിച്ചു? കാമധേനുവിനെ പോലെയും കൽപ്പധേനു എന്താണ് കൽപ്പവൃക്ഷത്തെ പോലെയും സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് അവരോടുള്ള സ്നേഹം കൊണ്ട് അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് ചിന്തിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചു. അതാണ് ചരിത്രത്തിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യം അതാണ്. അങ്ങനെ തന്നെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പ്രവർത്തിച്ചപ്പോഴാണ് സമൂഹം രക്ഷപ്പെട്ടത്. അപ്പൊ ജനങ്ങൾ സ്വയം അപ്പൊ കരുതി എന്താണ്, ഗുരുവിന് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം ഗുരുവിൽ നിന്നാണ് എന്ന് ജനങ്ങൾ വിശ്വസിച്ചു. അതുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള ആൾക്കാർ ഗുരുവിനെ ആശ്രയിച്ചത്. അപ്പൊ അതിൽ ഗുരുവിനെ ദൈവമായി കണ്ടവരുമുണ്ട്, ഗുരുവിനെ മനുഷ്യനായി കണ്ടവരുമുണ്ട്. എല്ലാ തരത്തിലുള്ള ആൾക്കാരുമുണ്ടായിരുന്നു. പക്ഷെ അവര് അതിനൊരു പരിഹാരം കണ്ട ഗുരുവിലാണ്, വേറെ ദൈവങ്ങളിലൊന്നും കണ്ടില്ല. അപ്പൊ ഗുരുവിന്റെ ആ പ്രവർത്തനത്തിലൂടെയാണ് വിദ്യുത്തായ സമൂഹത്തിൽ വലിയ പരിണാമവും മാറ്റം ഉണ്ടായത്. അപ്പൊ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പറഞ്ഞത്. അപ്പോ ഗുരുവിന്റെ പ്രവർത്തനം കൊണ്ട് എന്താണ് പിന്നെ സാധിക്കാത്തത്? എല്ലാം സാധിച്ചു. എന്നിട്ട് അടിസ്ഥാനപരമായി എല്ലാം സാധിച്ചു. അപ്പൊ ഈ കഷ്ടപ്പെടുന്നവർക്കെല്ലാം ഉയർച്ചയ്ക്കുള്ള ഒരു വഴി വളരെ ഉറപ്പുള്ള ഒരു അടിസ്ഥാനം ഗുരു ഉണ്ടായി. പിന്നെ സമൂഹം എന്ത് ചെയ്തു? മുന്നോട്ട് പിടിച്ചു കയറി. അപ്പോഴാണ് അവർക്ക് സ്വാതന്ത്ര്യവും സമത്വവും അവസരങ്ങളും അന്തസ്സും ഇതെല്ലാം ഉണ്ടായത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ എന്തൊക്കെയാണോ അന്നത്തെ മനുഷ്യൻ ആഗ്രഹിച്ച അതെല്ലാം അവർക്ക് ഗുരുവിലൂടെ ഉണ്ടായി എന്നുള്ളത്. അത് കഷ്ടത അനുഭവിച്ചുകൊണ്ടിരുന്ന, അവശത അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും അതിൻ്റെ ഗുണമുണ്ടായി. ബോധം ഇല്ലാതെ കഷ്ടപ്പെട്ടവർക്ക് ബോധമുണ്ടായി. സമ്പത്തില്ലാതെ കഷ്ടപ്പെട്ടവർക്ക് സമ്പത്തുണ്ടായി. അധികാരമില്ലാതിരുന്നവർക്ക് അധികാരമുണ്ടായി. അവസരമില്ലാത്തവർക്ക് അവസരമുണ്ടായി. ആശ്രയമൊന്നും ഇല്ലാതിരുന്നവർക്ക് ആശ്രയമുണ്ടായി. അങ്ങനെ എല്ലാ തരത്തിലും. അതാണ് കാമധേനുവിനെ പോലെയും ഒക്കെ വൃക്ഷത്തെപ്പോലെയും. അത് ഇന്നത്തെ മനുഷ്യന് ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റും. റോഡിലിറങ്ങി നടക്കാൻ മനുഷ്യന് കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യത്തെ കുറിച്ച് ഇന്ന് ചിന്തിക്കാൻ പറ്റില്ല. ചിന്തിക്കാൻ അസാധ്യമായൊരു കാര്യമാണ്. അത്രമാത്രം മാറിപ്പോയി. പൊതുനിരത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നത് നിഷേധിക്കപ്പെടുക എന്ന് പറയുന്നത് അതങ്ങനെ ഒരു സമൂഹത്തെ തന്നെ നിഷേധിക്കും. സാമുദായികമായി അല്ലെങ്കിൽ ജാതീയമായി നിഷേധിക്കുക. ഇതൊക്കെ ഇന്ന് മനുഷ്യന് ഇവിടെ ഉള്ള മനുഷ്യർ ചിന്തിക്കാൻ വയ്യാത്ത കാര്യം. എവിടെയെങ്കിലും ചിലപ്പോൾ ചില മുക്കളും മൂന്നേതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ കാണും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ എന്തെങ്കിലും അവിടെ ബഹളങ്ങളും ഉണ്ടാകുകയും ജനങ്ങളോടും തന്നെ അതിന് പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അത് പഴയതിൻ്റെ കുറേ അവശിഷ്ടങ്ങളെ എപ്പോഴും കാണുമല്ലോ, എവിടെയെങ്കിലുമൊക്കെ കാണും. പക്ഷെ പഴയ രീതിയിൽ ഇല്ല, മനുഷ്യന് ചിന്തിക്കാനേ പറ്റുന്നു. അപ്പോ അടിസ്ഥാനപരമായി പറഞ്ഞാൽ മനുഷ്യ അന്തസ് വീണ്ടെടുക്കുക എന്ന് പറയുന്നു. അത് ഗുരുവാണ് അതിന് മാർഗനിർദ്ദേശം കൊടുത്തത്, നേതൃത്വം കൊടുത്തത്. അതിലൂടെ ബാക്കിയെല്ലാം മനുഷ്യർക്ക് കൈവന്നു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റി. അത്തരം പ്രശ്നങ്ങളേ ഇല്ല എന്നുള്ളതാണ്. പുതിയ പ്രശ്നങ്ങളുണ്ട്, പ്രശ്നമില്ല എന്നല്ല. പുതിയ പുതിയ പ്രശ്നങ്ങൾ വരും. അന്നത്തെ സമൂഹം നേരിട്ടിരുന്ന പ്രശ്നങ്ങളല്ല അത്. വളരെ ഗൗരവമുള്ള പ്രശ്നങ്ങളായിരുന്നു അന്നത്തെ സമൂഹം നേരിട്ടിരുന്നത്. അപ്പോൾ മനുഷ്യന്റെ പ്രാഥമികമായ ആവശ്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കുക എന്ന് പറയുന്നത് ഇന്ന് മനുഷ്യൻ സ്വതന്ത്രനായപ്പോൾ എന്ത് ചെയ്തു? അതിന്റെ സ്ഥാനത്ത് പുതിയ പരിരക്ഷകളാവരുന്നു. മനുഷ്യന്റെ അന്ന് എന്തൊക്കെയാണോ നിഷേധിച്ചത്, ഇന്നത്തെ നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ എന്താണ്? അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. നേരെ വിപരീതമായി. അപ്പോൾ അത് അതിന് കാരണക്കാരനാരാണ്? അതാണ് ഗുരുവിനെ ഇങ്ങനെ കാമധേനുവാണെന്നും കൽപ്പതരുവാണെന്നും ഒക്കെ സ്തുതിക്കുന്ന അതുകൊണ്ടാണ്. അപ്പൊ നമ്മളിതിനൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഈ പഴയ ആ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി അതിന്റെ വെളിച്ചത്തിൽ തന്നെ മനസ്സിലാക്കും. അല്ല, ഇത് എന്താണ്, കേവലം എന്തെങ്കിലും ഒരു തത്വചിന്തയല്ല. തത്വചിന്തയിലൂടെ മാത്രം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഒരു വളരെ ഗുരുതരമായ ഹീനമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു മനുഷ്യന്. അതിനെ കടന്നാണ് മനുഷ്യൻ മുമ്പോട്ട് വന്നത്. അപ്പോൾ അതിനെല്ലാം പരിഹരിച്ച് മനുഷ്യനെ ഉയർത്തിയത് ഇങ്ങനെയാണ്. അതിന് കണ്ടുകൊണ്ടാണ് പറയുന്നത് കാമധേനുവും കൽപ്പതരുവും പോലെയാണ് എന്ന് പറയുന്നത്. അന്നുണ്ടായിരുന്ന ഏത് അവശ്യതയാണ് ഗുരു പരിഹരിക്കായിരുന്നു? എല്ലാം പരിഹരിച്ചു. ഇന്ന് പിന്നെ അന്നത്തെ ജനങ്ങളുടെ പ്രാർത്ഥന ഏതാണ് നടക്കാതെ പോയത്? എല്ലാം നടന്നു കഴിഞ്ഞു. ഇന്നിപ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അതെന്താണോ അവനവന്റെ കഴിവും അവനവന്റെ ശേഷിയും ഒക്കെ ഉപയോഗിച്ച് പരിഹരിക്കത്തക്ക പ്രശ്നങ്ങളേ ഉള്ളൂ. അന്നതും സാധ്യമല്ല. കഴിവും ശേഷിയും ഉണ്ടായാലും എന്താണോ നിഷേധിക്കുന്ന ഒരു സമൂഹമാണ്. ഒരാൾക്ക് കഴിവ് ശേഷി എന്നാണ്, പക്ഷെ അവനെ നിഷേധിച്ചാൽ എന്ത് ചെയ്യും? ഇന്നങ്ങനെ നിഷേധിക്കുകയല്ല, അവന് ആർജിക്കാം. അവന് ശേഷി ഉണ്ടെങ്കിൽ അവൻ എന്തും ആകും, എന്തും നേടിയെടുക്കും. ഇന്ന് മനുഷ്യന്റെ വികാസം വളർച്ച എന്ന് പറയുന്ന അവന്റെ വ്യക്തിത്വത്തെ ആശ്രയിച്ച് അവന് ഏതുവരെ? അന്ന് മനുഷ്യന്റെ വ്യക്തിത്വത്തിന് ഒരു മൂല്യമില്ല, അവനൊരു വിലയും കൽപ്പിച്ചിരുന്നില്ല. മനുഷ്യനിങ്ങനെ ഓരോരോ പള്ളികളായി തിരിച്ച് തിരിച്ചിട്ട് ഇവരെയൊക്കെ എന്താണ് തള്ളി മാറ്റിയിരുന്നു. അതിനൊക്കെ പരിഹരിച്ചതിനാണ് ഈ പറയുന്നത്. അല്ലാതെ പച്ചര കൊടുത്ത ആരുടെയെങ്കിലും വയറ്റുവേദന മാറ്റിയ കാര്യമില്ല. അതൊക്കെ ചെയ്തിട്ടുണ്ട്, അതില്ലെന്നല്ല ഞാൻ പറയും. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയമെന്ന് പറയും. അതൊക്കെ ചില വ്യക്തികളുടെ ചില പ്രശ്നങ്ങളെ അതുകൊണ്ടൊക്കെ പരിഹരിക്കാൻ പറ്റും, സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ അതുകൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റും. ഗുരുദേവൻ എന്ത് ചെയ്തു? നിരന്തരമായ പ്രവർത്തനവും നിരന്തരമായ ഉദ്ബോധനവും ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതിനുവേണ്ടി അടിസ്ഥാനപരമായി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് മാറ്റം ഉണ്ടാക്കിയത്. അതിന്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു ആത്മീയത എന്ന് പറയുന്നത്. എന്ന് മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യും? അത് നമ്മുടെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകും. അതാണ് ഈ പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹങ്ങളെല്ലാം ഗുരു എന്ത് ചെയ്തു? സാധിച്ചോളാം എന്ന് ചുരുക്കം. അന്നത്തെ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു, ആഗ്രഹങ്ങളും സാധിച്ചു. എന്ന് മനുഷ്യൻ സ്വതന്ത്രനായി ശക്തനായി അവനൊന്ന് യഥേഷ്ടം ജീവിക്കാം, പ്രവർത്തിക്കാം, നേടാം, നഷ്ടപ്പെടാം, എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. മാറ്റം കൊണ്ടുവന്ന കാര്യമാണ് ഈ പറയുന്നത്. മനസ്സിലായ അപ്പോ അത് ചിന്തിക്കുമ്പോ അത് ഗുരുവിനെ കുറിച്ച് തന്നെ പറയും. ഈ അനുകമ്പയാണ്ടവൻ നരരൂപമെടുത്ത് ഭൂമിയിൽ പെരുമാറിയിടുന്ന പെരുമാറുന്ന നരരൂപം എന്ന് പറഞ്ഞാൽ മനുഷ്യരും, അതാണ് ഞാൻ മനുഷ്യനെന്ന് പറഞ്ഞു. ഇത് ദൈവങ്ങൾക്ക് ഒരു ദൈവങ്ങൾക്കും കഴിയാത്ത കാര്യമാണ്. മനസ്സിലായ ദൈവങ്ങള് ഈ മനുഷ്യർക്ക് എന്ത് ഗുണമാണ് ചെയ്തു? ഇത്രയും മനുഷ്യരിവിടെ കഷ്ടപ്പെട്ടപ്പോ ഈ ദൈവങ്ങൾ എന്ത് ഗുണം ചെയ്തു? മനുഷ്യർ എന്തെങ്കിലും ഒരു ഗുണം കാണിച്ചു തരാമോ? ആർക്കെങ്കിലും വിദ്യാഭ്യാസം കൊടുത്തോ, തൊഴിൽ കൊടുത്തോ, സമ്പത്ത് കൊടുത്തോ, അന്തസ് കൊടുത്തോ, എന്തെങ്കിലും കൊടുത്തോ? ചത്തു കഴിഞ്ഞതിന് ശേഷം പക്ഷെ എന്ത് ചെയ്തു? നരരൂപം എടുത്ത് ഒരു മനുഷ്യൻ തന്നെ അതിന് വേണ്ടി വന്നു. ദൈവമല്ല മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യൻ എങ്ങനെയുള്ളതാണ്? ഈ മനുഷ്യരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തുകൊണ്ടാണ് പറയുന്നത്, നരരൂപമെടുത്ത് ഭൂമിയിൽ പെരുമാറിയിടുന്ന, പെരുമാറുന്ന ഭൂമിയിൽ ജീവിക്കുന്ന ഇവിടെ മനുഷ്യനായി തന്നെ പറയുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ കാമധേനുവോ കാമധേനുവിനെ പോലെ ആർക്കും എന്തും കറന്നെടുക്കാമെന്നുള്ള രീതി എന്ന് വെച്ചാൽ എല്ലാവരും അവരുടെ ആഗ്രഹമാണല്ലോ സാധിക്കുക. ഗുരുവിനെ സമീപിച്ച അവരുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. ഈശ്വര വിശ്വാസികളും നിരീശ്വരവാദികളും എല്ലാം ഗുരുവിനെ സമീപിച്ച അവരുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. സമൂഹം ഒന്നടങ്കം ആശ്രയിച്ചത് അവരുടെ ആഗ്രഹത്തിന്, ബോധമില്ലാത്തവര് ബോധത്തിന് വേണ്ടി ആശ്രയിച്ചു, സമ്പത്തില്ലാത്തവർ സമ്പത്തിന് വേണ്ടി ആഗ്രഹിച്ചു അങ്ങനെ. അപ്പൊ അതെല്ലാം എന്ത് ചെയ്തത്? ഒരു കാമധേനു എങ്ങനെയാണ്? ഒരു സങ്കല്പമാണ് കാമധേനു, പൗരാണികമായ ഒരു സങ്കല്പമാണ്. അത് കഴിഞ്ഞതിനകത്തൊന്നും പക്ഷെ ആ സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് അവിടെ ചിന്തിക്കുന്നത്. അതുപോലെ ആ കാമധേനുവിനെ പോലെ എല്ലാം പൗരാണിക സങ്കല്പം പോലെ എല്ലാം സാധിച്ചു കൊടുത്ത മനുഷ്യൻ എന്നാണ് ഇവിടെ പറയുന്നത്, ദൈവം എന്നല്ല. ഗുരുവിനെ കണ്ണാടിപ്പെട്ടിക്കകത്ത് വെച്ച് ദൈവമാക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മറന്നു. അങ്ങനെയൊരു കുഴപ്പമുണ്ട്. പിന്നെ എന്തുകൊണ്ട് എല്ലാവരും കണ്ണാടിപ്പെട്ടിക്കകത്ത് വെച്ച് ദൈവമാക്കുന്നു എന്ന് വെച്ചാൽ, അങ്ങനെ കണ്ണാടിപ്പെട്ടിക്കകത്ത് വെച്ച് ദൈവമാക്കിക്കഴിഞ്ഞാൽ യവന് കാശ് കിട്ടും, അതുകൊണ്ടാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ വയ്ക്കുന്നവന് വട്ടച്ചെലവ് നടക്കും, അത് നടക്കും. അവൻ കണ്ണാടിപ്പെട്ടിയുടെ അടുത്തിരുന്നാൽ അവന്റെ ചെലവിനുള്ള അവിടെ കിട്ടും. പക്ഷെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മറന്നു. സമൂഹത്തിൽ വന്ന മാറ്റം, പരിണാമം, അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം ചർച്ച ചെയ്യപ്പെടാതെ പോകും. അങ്ങനെയൊരു കുഴപ്പമുണ്ട്. പിന്നെ ഒന്നുകൂടെ ചിന്തിക്കുന്നുണ്ട്, 33 കോടി ദൈവങ്ങളുണ്ട്. ഒരു ദൈവം കൂടെ വന്നിട്ട് എന്താ കാര്യം? അതിനകം നല്ല നല്ല ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കുന്നതാണ് അല്ലേ? 33 കോടി അധികം വന്നു, ഒരു ദൈവം കൂടെ വന്നു, അത് നല്ല ഏതാണ്? ഒരു നല്ല മനുഷ്യൻ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ഒരു നല്ല മനുഷ്യനെ കുറിച്ച് അവിടെ പറയും. പരമാത്ഭുത ദാനദേവതാ തരുവോ, പരമാത്ഭുതമായിരിക്കുന്ന ദാന ദേവതാ തരു, ദാനം നൽകുന്ന ദേവതാവൃക്ഷം, അതാണ് കൽപ്പവൃക്ഷം. എന്തും ദാനം ചെയ്യും. അപ്പോ ഈ അനുകമ്പയാണ്ടവൻ ഈ മുമ്പിൽ കാണുന്നു എന്ന് വെച്ചാൽ, ഇന്ന് ഈ എല്ലാ മനുഷ്യരുടെയും അവരുടെ ഈ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന ഈ അനുകമ്പയുള്ളവൻ ഗുരു പിന്നെ എങ്ങനെ ആരോടാണ് ഉപയോഗിക്കേണ്ടത്? ഗുരുവിന് കൽപ്പവൃക്ഷമാണെന്ന് പറയണമോ അതോ കാമധേനുവാണെന്ന് പറയണമോ? അപ്പൊ പൗരാണികമായ സങ്കല്പങ്ങളെയും തന്റെ മുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യത്തെയും കൂടെ ഈ കവി പരസ്പരം കൂട്ടി ഇണക്കിയിട്ട് ചിന്തിക്കുകയാണ്. അപ്പൊ ഈ മനുഷ്യൻ കാമധേനുവാണോ കൽപ്പവൃക്ഷമാണോ? അവിടെ മനുഷ്യനെന്ന് തന്നെ പറയുന്നു. ചിന്തിക്കണോ? എന്താ ചിന്തിച്ചോ? അതെല്ലാം ചിന്തിക്കാവുന്ന ഞാൻ ഞാനിപ്പോ ഇത്രയും പറയുന്നു, ഞാനിപ്പോ ഗുരുവിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് വേണ്ടെന്നാര് പറഞ്ഞു? നിങ്ങൾക്ക് ചിന്തിക്കാം, ഗുരുവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് ചിന്തിക്കാം. അതിനെന്താ ദോഷം? എന്താ ചിന്തിക്കാം, നല്ലത് തന്നെയാണ്. ഇവിടെ ഇപ്പൊ പറയുന്ന ആരെ കുറിച്ച്? ശിഷ്യന്മാരെ കുറിച്ചോ ഗുരുവിനെ കുറിച്ചോ? ഗുരുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോ ശിഷ്യന്മാര് അന്നത്തെ ചുറ്റുപാടുകളെ, അന്നത്തെ സമൂഹത്തെ, ഗുരുവിനെ വിശ്വസിച്ചവര്, ഗുരുവിനെ പിന്തുടർന്നവര്, ആ ജനതയെ മുഴുവൻ കണക്കിലെടുക്കണം. ശിഷ്യന്മാരെയും അതെന്താ ദോഷം? അതൊക്കെ നല്ലത് തന്നെ. ആദ്യം നമ്മള് ഗുരുവിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗുരുവിനെ മനസ്സിലാക്കുക. അത് തന്നെ, അതൊക്കെ ശിഷ്യന്മാരെയൊക്കെ നിങ്ങൾ വിലയിരുത്തുക. ഞാനിപ്പോ പറയുന്ന എന്തിനെ കുറിച്ച്? ഗുരുവിനെ കുറിച്ച്. ഗുരുവിനെ കുറിച്ചാണ് ഗുരുവിന്റെ ശിഷ്യന്മാരെന്ന് പറയുമ്പോഴേ നമ്മളറിയാത്ത എത്രയോ പേര് ഗുരുവിന്റെ കാഴ്ചപ്പാടനുസരിച്ച് അന്ന് പ്രവർത്തിച്ച് മരിച്ചുപോയി. നമ്മളെന്ന് പറ അറിയുന്നുണ്ടെങ്കിൽ പിന്നെ ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ എന്താണ്, കൂടെ ഒന്ന് സന്യാസിയായോ അങ്ങനെയൊക്കെ കൂടെ നിന്നവരൊന്നും മാത്രം ഓർത്ത് കൊടുക്കരുത്. എല്ലാ ഭാഗങ്ങളിലും നാടിന്റെ നാനാഭാഗത്തും ഗുരുദേവന് പറയുന്നതനുസരിച്ച് ജീവിക്കുകയും അവരാൾ കഴിയുന്ന രീതിയിൽ പ്രവൃത്തിയും ചെയ്ത് എത്രയും പേരുണ്ട്, അതൊക്കെ നമുക്കറിയാം. അറിയുന്നത് എന്താണ്? കുറച്ച് വ്യാഖ്യാനം എഴുതിയ ആൾക്കാർ, അല്ലെങ്കിൽ ഇതിലൊക്കെ പ്രവർത്തിച്ച കുറെ പേരും അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയും. അത് മുഴുവൻ അവരെയൊക്കെ വിലയിരുത്തുക പ്രയാസമാണ്. ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഗുരു നേതൃത്വം കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഈ മാറ്റത്തിനൊക്കെ വലിയൊരു കൂട്ടായ പരിശ്രമം, വലിയൊരു പരിശ്രമം ഇതിൽ ഉണ്ടായിട്ടുണ്ടല്ലോ അന്ന് ആ കാലത്ത്. പിന്നീടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നു. കുമാരനാശാന്റെയും സഹോദരനയ്യപ്പന്റെയും ടി കെ മാധവന്റെയും അങ്ങനെയുള്ള പ്രഗത്ഭന്മാരായ അവരുടെ ആ കാലത്തെ കുറിച്ച് പറയുകയാണ്. എത്ര പേരാണ് എണ്ണിയാലോട് മാത്രം. അവരൊക്കെ ഒരുപാട് പ്രവർത്തിച്ചു, അവരെയൊക്കെ കണക്കിലെടുക്കുന്നു. എല്ലാം വിശദ ചർച്ച ചെയ്തു. ഇരിക്കുന്നില്ല, ഇതുണ്ടാവുന്നില്ല. അമ്മയുടെ ലൈസൻസിന്റെ രണ്ട് വർഷം പി ഡി എഫ് ആയി ആക്കിയിട്ട് അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ പാടായി. അദ്ദേഹം തന്നെ ചാണ ചെയ്ത് തരാമോ? പിന്നെ ഏതാണ് ലൈസൻസ് പറഞ്ഞു? ഇതാണ് സ്പീഡ് പോസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ അതിന്റെ അഡ്രസ്, അതിന്റെ ഐ ഡി പ്രൂഫിന്റെ കോപ്പി കൊടുക്കണം. അഡ്രസ്സിന്റെ അഡ്രസ്സിന്റെ പ്രൂഫിന്റെ കോപ്പിയും കൂടെ അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം. എല്ലാം ചെയ്തു കൊണ്ട് ഫോട്ടോ സ്കാൻ ചെയ്ത് ഏറ്റവും നേരത്തെ സമയമില്ല. അപ്പൊ സാമിയുടെ പുതിയ ഫോട്ടോ കൂട്ടത്തിൽ ചെയ്യാൻ പറ്റും. പുതിയ ഫോട്ടോ കൂട്ടത്തിൽ ചെയ്യാൻ പറ്റും. അതിന്റെ താഴെ ഫോട്ടോ ചേഞ്ചിങ് ഓപ്ഷൻ ഉണ്ട്. അതാ ചെയ്യുന്നത് പിന്നെ അവിടെ പോയി അത് പകുതി ചെയ്തത് കുട്ടിക്ക് ഇവിടുത്തെ നെറ്റിന് ഇതില്ല, ചെറുക്കിടിക്കത് പോകും, പവറില്ല. ഞാൻ ലാപ്ടോപ്പ് ചെയ്താണ് ഫോട്ടോ സ്കാൻ ചെയ്ത് ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പോഴേ പഴയ സിസ്റ്റത്തിലാണ്, പുതിയ സിസ്റ്റത്തിൽ അത്രയും വിശ്വാസ സാധനങ്ങളൊക്കെ അതിനകത്ത് വെള്ളത്തിലോടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും പറ്റാന്ന് ടൈപ്പ് ആധുനികത. ഇത് ഒരു പഴയ സിമെന്റ് കൂട്ട് മാത്രം മുന്നോട്ട് പോയി. ഭാവം എന്ന് പറയുന്നത് ഭാവപൂർണ്ണമായ പദാർത്ഥമാണ്.